അപ്പമിതം വ്യാഖ്രാദ്വി സാമാന്യ അപ്രയോഗേ അങ്ങനെയുള്ളത്. അതിന് പുരുഷവ്യാഘ്ര നിരസ്വമഹ, വ്യാഘ്രാദി ഒരു ആകൃതി ഗുണമാണ്. ഭരദർഷഭ ഭഗവത്ഗീതയിൽ വരുന്നുണ്ട്. എങ്ങനെ വിഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണോ? ഭരത ഋഷഭ ഇവ അങ്ങനെ ഇവിടെ ഒരു നിയമം പറഞ്ഞത് സാമാന്യ ധർമ്മം പ്രയോഗിക്കാൻ പാടില്ല ഈ സമാസത്തിൽ. പുരുഷോ വ്യാഘ്ര ഇവശൂര എന്ന് വിഗ്രഹിക്കുന്നിടത്ത് പുരുഷനിലും വ്യാഘ്രത്തിനുമുള്ള സാമാന്യ ധർമ്മമാണ് ശൂരത്വം. അത് വാക്യത്തിൽ പ്രയോഗിച്ചു. അത് പ്രയോഗിച്ചാൽ സമാസം വരത്തില്ല. പക്ഷേ ഒരു പ്രയോഗമുണ്ട്. ഭാഷ്യാബ്ധി ക്വാദി ഗംഭീര, ഇത് മഹാഭാഷ്യത്തിന്റെ വ്യാഖ്യാത കയ്യടൻ തന്നെ പ്രയോഗിച്ചാണ്. മഹാഭാഷ്യത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ എത്ര അറിവുണ്ടായിരിക്കും? എത്ര അറിവുള്ള ഒരാൾക്കേ അത് വ്യാഖ്യാനിക്കാൻ കഴിയൂ? പണ്ട് മഹാഭാഷ്യം അത്രയും വിസ്തൃതമാണ്, ഗഹനമാണ്. അത് വ്യാഖ്യാനിക്കണമെങ്കിൽ എങ്ങനെ കഴിയും? ഈ നിയമം അനുസരിച്ച് സാമാന്യ അപ്രയോഗ എന്നുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ ഈ പ്രയോഗം തെറ്റാണ്. ഭാഷ്യാബ്ധി ക്വാദി ഗംഭീര, ഭാഷ്യാബ്ധി എന്നുള്ളതിനെ എങ്ങനെ വിഗ്രഹിക്കും? ഭാഷ്യം അബ്ധിരിവ എന്നാണ്. ഭാഷ്യം അബ്ധിരിവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭാഷ്യാബ്ധി. ഉപമിതം വ്യാഘ്രാദിവി സാമാന്യ പ്രയോഗേ, അവിടുത്തെ ഉപമാനം ഏതാണ്? ഉപമേയം എന്താണ്? ഭാഷ്യം. രണ്ടും തമ്മിൽ സമാസം ഭാഷ്യവും. അവിടെ ഏതാണ് പൂർവനിപാതം ചെയ്യുന്നത്? ഭാഷ്യം. ഭാഷ്യം അബ്ധിരിവ തന്നെ. അബ്ധി ഉപമാനമാണെങ്കിൽ ശേഷിക്കുന്നവന് ഉപമേയമായിരിക്കും. പൂർവനിപാതം ചെയ്തു ഭാഷ്യാബ്ധി എന്ന രൂപം വന്നു, തരാറില്ല. പക്ഷേ ഭാഷ്യാബ്ധി രീവ അതിഗംഭീര എന്നാ പറഞ്ഞത്. അതിഗംഭീരം എന്ന് പറയുമ്പം അതൊരു സാമാന്യ ധർമ്മമാണ്. അബ്ധി സമുദ്രം ഗംഭീരമാണ്, ഭാഷ്യവും ഗംഭീരമാണ്. ആ സാമാന്യ ധർമ്മത്തെ അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഭാഷ്യാബ്ധി ക്വാദി ഗംഭീര, സാമാന്യധർമ്മത്തെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമാസം വരാൻ പാടില്ല. അപ്പൊ വാക്യം പ്രയോഗിക്കാനേ പാടുള്ളൂ. എങ്ങനെ? ഭാഷ്യം അബ്ധിരിവ ഗംഭീര എന്ന് ഉപയോഗിക്കാം. ഏതുപോലെ? പുരുഷോ വ്യാഘ്രൈവ സുര. അപ്പോ വലിയ പണ്ഡിതന്മാർക്കും വ്യാകരണത്തിൽ അടിതെറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സമാധാനം. വീണുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പണ്ഡിതന്മാരെ രക്ഷിക്കേണ്ടത് ആരുടെ ജോലിയാണ്? പണ്ഡിതന്മാരുടെ ജോലിയാണ്. പറയുന്നു ഇവിടെ ഭാഷ്യാബ്ധി, അവിടെ സാമാന്യധർമ്മം എന്ന് പറയുന്നത് ഗംഭീരമല്ല, പിന്നെയോ ദുരപഗഹം പോലെയുള്ള കാര്യങ്ങളാണ്. സാമാന്യധർമ്മം. ഉദ്ദേശിച്ച സാമാന്യധർമ്മം അതാണ്. ഭാഷയും അധ്യയെപ്പോലെയാണ്. രണ്ടിനുള്ള സാമാന്യധർമ്മം എന്താണ്? ദുരവഗഹം. അത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതാണ്, അത് പ്രയോഗിച്ചിട്ടില്ലല്ലോ. ഇവിടെ സാമാന്യധർമ്മം പ്രയോഗിച്ചോ? ഇല്ല. ഇവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതിഗംഭീരം എന്ന് പറഞ്ഞിരിക്കുന്നത് സാമാന്യധർമ്മമായി വിവക്ഷിക്കുന്നില്ല. അത് സാമാന്യധർമ്മമല്ല, അതല്ല വിവക്ഷ. സമാസം വരുമ്പോൾ ഉണ്ടായിരുന്ന സാമാന്യധർമ്മം എന്ന് പറയുന്നത് ഗഹനം പോലെയുള്ള കാര്യങ്ങളാണ്. അത് പ്രയോഗിച്ചില്ല, അതുകൊണ്ട് സമാസമാണ്. അപ്പൊ ഇതുകൊണ്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണോ എന്ത് പറഞ്ഞാലും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയെടുക്കാം. അതാണ് വ്യാകരണത്തിന്റെ പ്രത്യേകത. എന്നതിനെ ന്യായീകരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഒന്ന് വരുന്നത് എന്നാ പറയുന്നു, അത് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. വിശേഷണം സാമാന്യധർമ്മമല്ല പറഞ്ഞിരിക്കുന്നു. അല്ല, അവിടെ സമാസം വേറെയാണ്. സൂര്യപ്രഭാവ എന്ന് പറയുന്നത് അത് ബഹുവ്രീ സമാസമാണ്. സൂര്യപ്രഭാവ എന്ന് പറയുന്നത് വിശേഷണങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു വിശേഷണമായിട്ട് എടുക്കുന്നു. ഇനി വേറെ ഒരു പ്രയോഗത്തിനെ സംബന്ധിച്ചുകൊണ്ട് രാജപുരുഷ സുന്ദര ഇങ്ങനെ പ്രയോഗിക്കാവുന്നതാണ്. അതായത് ഇപ്പൊ ഇവിടെ പ്രയോഗിച്ചില്ലേ, പുരുഷവ്യാഘ്ര ശൂര അങ്ങനെ പ്രയോഗിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. രാജപുരുഷ സുന്ദര, ഈ രാജപുരുഷ സുന്ദര എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതായത് സമാസത്തിന്റെ ഘടകപദങ്ങൾ പുറമേയുള്ള ഒന്നുമായിട്ട് അന്വയിച്ചു കഴിഞ്ഞാൽ അവിടെ സാമർഥ്യം നഷ്ടപ്പെടും. എന്നാൽ അങ്ങനെ പുറമേ അന്വയിച്ച് സമാസം വന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ദേവദത്തസ്യ ഗുരുകുലം. അവിടെ എന്ത് യുക്തിയാ പറഞ്ഞത്? അത് നിത്യസാവേശമാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ദേവദത്തസ്യ ഗുരോഹോ കുലം എന്ന് പറയുന്നിടത്ത് ദേവദത്തനും ഗുരുവും തമ്മിലുള്ള അന്യം ബന്ധം നിത്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് സമാസം വരാം. അപ്പോൾ അവിടെ സാമർഥ്യം ദോഷം പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. രാജപുരുഷ സുന്ദര, രാജപുരുഷ സുന്ദരനായിരിക്കണമെന്നുണ്ടോ? നിത്യസംബന്ധമില്ലല്ലോ. അതിനിവിടെ എങ്ങനെ വരുന്നു? സമാസം എങ്ങനെ വന്നു? സുന്ദരശബ്ദത്തെ, സുന്ദരശബ്ദം എന്ന് പറയുന്ന ഇവിടെ ആരോടാ അന്വയിക്കുന്നത്? രാജാവിനോടാണോ പുരുഷനോടാണോ? അതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. രാജാവിനോടാണോ അന്വയിക്കുന്നത്? സുന്ദര ശബ്ദം പുരുഷനോടാണ്. ചോദ്യം ഇതാണ്, സുന്ദര ശബ്ദം രാജാവിനോട് അന്വയിക്കുന്നു, പുരുഷനോട് അന്വയിക്കുന്നു. പുരുഷനോട് രാജപുരുഷനെയാണ് എന്ത് പറയുന്നത്? രാജാവിന്റെ പുരുഷനെയാണ് പറയുന്നത് സുന്ദരനെന്ന്. അപ്പോ പുരുഷ ശബ്ദം സുന്ദര ശബ്ദത്തോട് അന്വയിക്കുന്നു, അത് സമാസത്തിന്റെ ഘടകപദമാണ്. പുറമേയുള്ള ഒരു പദത്തോട് അന്വയിച്ചു, അന്വയിച്ചു കഴിഞ്ഞാൽ വരാൻ പാടില്ല, ഏകാർത്ഥി ഭാവമില്ല. അതിന് ഒരു നിയമം പറയുന്നത്, പുറമേയുള്ള ഒരു ശബ്ദം പ്രധാന ശബ്ദത്തോട് അന്വയിച്ചാൽ സാമർത്ഥ്യം നഷ്ടപ്പെടത്തില്ല. നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ അപവാദമാണിത്. അന്വയിക്കുന്ന ശബ്ദം പ്രധാനത്തോട് അന്വയിച്ചു കഴിഞ്ഞാൽ ദോഷമില്ല. അപ്പൊ ഇവിടെ പ്രധാനം ഏതെന്ന് നോക്കണം, രാജാവാണോ പുരുഷനാണോ? എന്തുകൊണ്ട്? ആ തത്പുരുഷ സമാസത്തിൽ എന്താ പറയുന്നത്? ഉത്തരപദാർത്ഥ പ്രധാനോ തത്പുരുഷ. അപ്പൊ ഉത്തരപദാർത്ഥ പ്രധാനമായ തത്പുരുഷനും ഉത്തരപദ എന്ന് വെച്ചാൽ പുരുഷനാണ് ഇവിടെ പ്രധാനം. പുരുഷനോട് സുന്ദര ശബ്ദം അന്വയിച്ചാലും സാമർഥ്യത്തെ ഹനിക്കില്ല. അതുകൊണ്ട് സാമർഥ്യം അന്വയിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. അത് നിത്യസാപേക്ഷമാണോ? ഇനി അങ്ങനെയല്ല, ഒരിടത്ത് സമാസം വന്നു കഴിഞ്ഞാൽ അത് പ്രധാനത്തോടുകൂടി അന്വയിക്കുകയാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ളിടത്തെല്ലാം ആ നിയമത്തിന് അപവാദമാണ്, സമാസം വരാം. അതുപോലെ രാജപുരുഷ അതൊക്കെ വ്യാഖ്യാനത്തിലുണ്ട്. സുന്ദര എന്നുള്ളിടത്തും സമാസം വരാം, കാരണം അവിടെ പ്രധാനത്തോടുകൂടിയാണ് സുന്ദര ശബ്ദം അന്വയിക്കുന്നത് എന്നർത്ഥം. ഈ ഒരു നിയമം ഉണ്ടാകുന്നതിന് ജ്ഞാപകമാണ് ഈ സൂത്രത്തിലെ സാമാന്യ അപ്രയോഗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പുരുഷോ വ്യാഘ്രൈവ ശൂര എന്ന് പറയുന്നിടത്ത് ശൂരശബ്ദം ഏതിനോട് അന്വയിക്കും? പുരുഷനോടാണ്. അപ്പോൾ അങ്ങനെ അന്വയിക്കുമ്പോൾ ഇവിടെ സമാസം വരാനേ പാടില്ല, കാരണം സാമർഥ്യമില്ല എന്ന് പറയാം. മനസ്സിലായോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുരുഷോ വ്യാഘ്ര ഇവ ശൂരഹ എന്ന് പറയുന്നിടത്ത് സമാസത്തിന് പ്രാപ്തിയേയില്ല, കാരണം ശൂരശബ്ദം പുരുഷശബ്ദത്തോട് അന്വയിച്ചിരിക്കുന്നു. പക്ഷേ സൂത്രകാരം പറഞ്ഞു സാമാന്യ പ്രയോഗേ, സാമാന്യം പ്രയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് സമാസം വരത്തില്ല എന്ന്. മനസ്സിലായോ? നമ്മൾ മുമ്പ് പഠിച്ചിരിക്കുന്നതനുസരിച്ച് ശൂരശബ്ദം പുരുഷശബ്ദനോട് അന്വയിച്ചിരിക്കുന്നതുകൊണ്ട് സമാസം വരത്തില്ല. പക്ഷെ ഭാഷകാരം പറഞ്ഞെന്താണ്? സാമാന്യമായ ശബ്ദം പ്രയോഗിച്ചതുകൊണ്ട് സമാസം വരത്തില്ല, അന്വയത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഈ ഭാഷകാരം പ്രയോഗിച്ചതെന്ന് മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള സ്ഥലത്ത് സമാസം പ്രാപ്തി ഉണ്ട്, സമാസം പ്രാപ്തമാണ്. ചോദിക്കപ്പോ സാമർഥ്യമോ? പറയുന്നു അന്വയിച്ചാലും സാമർഥ്യം നഷ്ടപ്പെടുന്നില്ല, കാരണം ശൂരശബ്ദം പ്രധാനമായ പുരുഷശബ്ദനോട് അന്വയിച്ചത് കൊണ്ടിവിടെ സാമർഥ്യം നഷ്ടപ്പെടുന്നില്ല. കാരണം ഇവിടെ ഉപമേയമായിരിക്കുന്ന പുരുഷനാണ് മുഖ്യം. ഉപമാനം ഗുണമാണ് എപ്പോഴും. അപ്പോൾ മുഖ്യമായ അതിനോട് ശൂരശബ്ദം അന്വയിക്കുന്നിടത്ത് സാമർഥ്യം നഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് സമാസം വരാം. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് സാമാന്യ പ്രയോഗം. ഇനി എവിടെയെങ്കിലും പുരുഷവ്യാഘ്രഹ ശൂരഹ എന്ന് കണ്ടുകഴിഞ്ഞാലോ എന്ത് മനസ്സിലാക്കും? അത് തന്നെ സമാസം എങ്ങനെ വന്നു മനസ്സിലാക്കും? വരാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? അത് ഷഷ്ടി സമാസമാണ്, ഇത് വിശേഷണ വിശേഷ സമാസമാണ്. അവിടെ വരുന്നതിന് തടസ്സമല്ല, ഇവിടെ വരുന്നതിന് തടസ്സമുണ്ട്. എന്താണോ സാമാന്യ അപ്രയോഗ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ എവിടെയെങ്കിലും കാണുകയാണ് പുരുഷ വ്യാഘ്ര ശൂരഹ എന്ന് കണ്ടുകഴിഞ്ഞു. ആ അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സഹിക്കാൻ വയ്യ, പ്രയോഗിച്ചേ മതിയാവുമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയേ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒരു സമാനത എടുത്തിട്ട് ഞങ്ങൾ പ്രയോഗിച്ചു എന്നും വേണ്ടി വന്നാൽ വാദത്തിന് വേണ്ടി സമർത്ഥിക്കാം. അതിന് പ്രമാണമായിട്ട് ഏതാനും കാണിക്കാം. ഭാഷ്യാബ്ധി സ്വാതി ഗംഭീര എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ പ്രയോഗിക്കുന്നത് ശരിയല്ല. പക്ഷെ വാദം എന്ന് പറയുമ്പോൾ അതൊക്കെ പറയാം. സമാസം പ്രാപ്തമാകുന്നു നിഷേധിക്കുന്നു എന്ന് പറഞ്ഞില്ലേ സൂത്രം? സമാസം പ്രാപ്തമാകുന്നു, അത് പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ പിന്നെ പ്രാപ്തമാകുന്നു പറയുന്നത് ശരിയാണ്. പ്രാപ്തമാകുന്നു എന്ന് പറയുന്നത് സമാസം വരുന്നതിന് വേണ്ടി പാണിന് ചില നിയമങ്ങൾ പറഞ്ഞു. ആ നിയമങ്ങൾ ഇവിടെ സംഗതമാണോ എന്നുള്ളതാണ്. പിന്നെ അത് പ്രാപ്തമാകുക നിഷേധിക്കുക അതിൻ്റെയൊക്കെ തീരുമാനമെടുക്കുന്നിടത്ത് അവസാനം നമ്മൾ പറയും എന്താണ് ശിഷ്ടപ്രയോഗം ഇല്ല ഉണ്ട് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ അതിനെ കുറിച്ചല്ല, പ്രക്രിയയെക്കുറിച്ച് പറയണം. പ്രക്രിയയിൽ പാണിനിയുടെ നിയമമാണ് സാമാന്യ അപ്രയോഗം. സാമാന്യ സാധാരണ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമാസം പാടില്ല ആണ് നിയമം. അപ്പോഴാണ് അവിടെ ചോദിക്കുന്നത് ഇവിടെ എങ്ങനെ സമാസം വരും, ഇവിടെ സാമർഥ്യമേ ഇല്ലല്ലോ. കാരണം ശൂരശബ്ദം പുരുഷശബ്ദത്തോട് അന്വയിച്ചു. അപ്പം പറയുന്നു ഇവിടെ സാമർഥ്യം നഷ്ടപ്പെടുന്നില്ല, കാരണം പുറമേയുള്ളൊരു ശബ്ദം പ്രധാനത്തോടെ അന്വയിച്ചു കഴിഞ്ഞാൽ സാമർഥ്യം നഷ്ടപ്പെടില്ല. അപ്പൊ സാമർഥ്യം ഉള്ളതുകൊണ്ട് സമാസം പ്രാപ്തമാകും. അപ്പൊ പറയുന്നു സാമാന്യ അപ്രയോഗെ അതിനെ നിഷേധിക്കുന്നു. ഇത്രയും വ്യാഖ്യാനങ്ങളാണ്. ഏകാർത്ഥി ഭാവം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ, അതിന് ഭേദഗതി അതങ്ങനെയാണല്ലോ. ഉത്സർഗ അപവാദ ന്യായത്തിലാണല്ലോ വ്യാകരണത്തിൽ എല്ലാ നിയമങ്ങളും പോകുന്നു. എല്ലാ നിയമങ്ങളും പോകുന്നു. ഒരു ഔസർഗികമായ നിയമം പറഞ്ഞാൽ അതിനെവിടെയെങ്കിലും ഒരു അപവാദമാണ്. അതൊക്കെ അതിൽ വിശേഷിച്ച് വരുന്ന കാര്യം. അടുത്താണ് ഈ പ്രകടനത്തിലെ പ്രധാന സൂത്രം വരുന്നത്. വിശേഷണം വിശേഷീണ ബഹുളം ഭേദകം സമാനാധികരണേന ഭേദ്യേന ബഹുളം പ്രാഗ്വത് നീലം ഉത്പലം നീലോത്പലം ബഹുളഗ്രഹണാത് ക്വചിത് നിത്യം കൃഷ്ണസർപ്പ ക്വചിത് രാമോ ജാമദഗ്നി. ഇവിടെ ഉദാഹരണം നീലോത്പലം എന്നുള്ളതാണ്. ഇത് വിഗ്രഹിക്കുമ്പോൾ ഇത് സമാനാധികരണ സമാസമാണ്. മുമ്പ് വന്ന എല്ലാ സമാനാധികരണ സമാസത്തിനും എന്ത് സംജ്ഞയുണ്ട്? കർമ്മധാരയൻ സൂത്രം സത്പുരുഷ സമാനാധികരണ കർമ്മധാരയൻ കർമ്മധാരയാണ്. പക്ഷെ മുമ്പ് വന്നൊക്കെ ഓരോരോ പ്രത്യേക സൂത്രങ്ങൾ ഉപയോഗിച്ച് വിധിച്ചു. അങ്ങനെ വിധിച്ചതിന് ഓരോ കാര്യങ്ങളുമുണ്ട്. കാരണം അത് പൂർവ്വനിവാദം മുഖ്യമായിട്ട് പൂർവകാലിക സർവചരത്പുരാണ നമ കേവല സമാനാധികരണേന. അവിടെ ആ ശബ്ദങ്ങളെ പൂർവ്വനിവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇപ്പം പൂർവ്വനിവാദം ചെയ്യുന്നതിന് അവ്യവസ്ഥയുണ്ട് തത്പുരുഷ സമാസത്തിൽ. അതായത് ജാതിവാചകമായ ശബ്ദവും ഗുണവാചക ശബ്ദവും തമ്മിൽ സമാസം ചെയ്തു കഴിഞ്ഞാൽ ഗുണവാചകം വിശേഷണമായിരിക്കും. വിശേഷണമായി കഴിഞ്ഞാൽ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു വിശേഷണം വിശേഷേണ ബഹുളം. വിശേഷണത്തെ പ്രഥമയും നിർദ്ദേശിച്ചതുകൊണ്ട് പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം ഉപസർജനം പൂർവം. ഉദാഹരണമാണ് നീലം ഉത്പലം. ഇത് വിഗ്രഹിക്കുമ്പോൾ നീലം ഉത്പലം അങ്ങനെ വിഗ്രഹിച്ചാൽ മതി, അഭേദാർത്ഥം കിട്ടണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നീലഞ്ച തത് ഉത്പലം അങ്ങനെയും വിഗ്രഹിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നീലഞ്ച തത് ഉത്പലം ച, രണ്ട് ച ഉപയോഗിച്ചും വിഗ്രഹിക്കാം. അർത്ഥത്തിനൊന്നും വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് വിഗ്രഹിക്കാം. പിന്നെ അതിലുപയോഗിക്കുന്ന സർവനാമ ശബ്ദം നീലഞ്ച തത് ഉത്പലം എന്നിടത്ത് അത് പരത്തിൽ വരുന്നു. ഉത്തരപദത്തിനനുസരിച്ച് മാറും. ഉത്തരപദം നമസ്വലിംഗമാണെങ്കിൽ തത്, പുല്ലിംഗമാണെങ്കിൽ സഹ, സ്ത്രീലിംഗമാണെങ്കിൽ സ, അങ്ങനെ മാറ്റി ഉപയോഗിക്കാം. അത് തത്ശബ്ദത്തിന്റെ രൂപമുപയോഗിക്കാം, ഏത് ശബ്ദത്തിന്റെ രൂപമുപയോഗിക്കാം, അത ശബ്ദത്തിന്റെ രൂപം ഉപയോഗിക്കാം. യേഷ അസോ ഇതെല്ലാം മാറി മാറി ഉപയോഗിക്കാം. സഹ ഇങ്ങനെ ഉപയോഗിക്കാം. തത് ഏതത് അതഹ ഇത് നമ്മൾ രൂപങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം വിഗ്രഹത്തിൽ ഉത്തരപദത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീലം ഉത്പലം എന്ന് പറഞ്ഞാലും മതി, നീലോത്പലം. അത് കേൾക്കുന്നവർ മനസ്സിലാക്കും ഇത് കർമ്മധാരയ സമാസമാണോ. അതിൽ വിശേഷണ വിശേഷ്യങ്ങൾ ഇവിടെ നിന്നുള്ളതല്ല, പൊതുവെ വിശേഷണ വിശേഷ്യങ്ങൾക്ക് അനിയമത്വമുണ്ട്. എന്നുവെച്ചാൽ പറയുന്നാണ്ട് വിവക്ഷയ്ക്കനുസരിച്ച് അത് മാറിക്കും. വിശേഷ്യത്തിന് വിശേഷണമായി വിവക്ഷിച്ചു കഴിഞ്ഞാൽ അത് വിശേഷണം സമ്മതിച്ചേ പറ്റും. അങ്ങനെ മാറാം. അതുകൊണ്ടിവിടെ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഇതാണ്, ദ്രവ്യവാചക ശബ്ദവും ഗുണവാചക ശബ്ദവും വന്നു കഴിഞ്ഞാൽ പാചകശ്ച അസൗ ബ്രാഹ്മണശ്ച എന്നാണെങ്കിൽ എങ്ങനെയാ പ്രയോഗിക്കൂ? പാചക ബ്രാഹ്മണൻ എന്നേ പ്രയോഗിക്കുക. അതുകൊണ്ട് പാചകൻ എന്ന് പറയുന്നത് ക്രിയാവാചകം, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജാതി. അപ്പൊ പാചക ബ്രാഹ്മണനെ ഉപയോഗിക്കാവൂ. കാണ കുബ്ജഹ, കുബ്ജ കാണഹ, കാണൻ എന്ന് പറഞ്ഞ ഒറ്റക്കണ്ണൻ, കുബ്ജൻ എന്ന് പറഞ്ഞ മൂന്നുള്ളവൻ. ഇത് രണ്ട് ഗുണവാചക ശബ്ദങ്ങളാണ്. രണ്ട് ഗുണവാചക ശബ്ദം എന്നാൽ നിയമമല്ല, എങ്ങനെ ഉപയോഗിക്കാം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശേഷണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. വിശേഷണം പൂർവ്വ നിപാതം ചെയ്യണമെന്നല്ലേ. കാണനെ വിശേഷണമായിട്ടെടുത്താൽ അത് പൂർവ്വനിപാതം, കുബ്ജനെ വിശേഷണമായിട്ടെടുത്തു കഴിഞ്ഞാൽ പൂർവ്വനിപാതം ചെയ്യാം. അങ്ങനെ വരും. ഇനി രണ്ട് ക്രിയാപദങ്ങൾ വാചകങ്ങൾ വന്നാലും അങ്ങനെ തന്നെ, പാചക പാഠക, പാഠക പാചക. പാചകൻ എന്ന് പറയുന്നത് ക്രിയയെ കുറിക്കുന്ന ഒരു ശബ്ദം, ക്രിയയ്ക്കാണ് അവിടെ പ്രാധാന്യം. പാഠകൻ എന്ന് പറയുന്നിടത്തും പഠിക്കുന്നവനെന്നുള്ള വേദ ചൊല്ലുന്നവനാണ്. അവിടെ ക്രിയാവാചക ശബ്ദങ്ങളാണ്. അവിടെയും എന്താണ് വിശേഷണം വിവക്ഷയ്ക്കനുസരിച്ച് ആണ്. അപ്പോൾ പാചകനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വത്തിൽ വരും, പാഠകനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വത്തിൽ വരും. കൈലാസാദ്രി എന്ന് പറയുന്നു. അപ്പോ ഒരു ജാതിവാചക ശബ്ദത്തിന് മുമ്പ് സപ്ന വന്നു കഴിഞ്ഞാൽ അതൊരു സപ്നയാണ്, കൈലാസം. അവിടെ സത്യം എന്ത് ചെയ്യണം? വിശേഷണമാകണം. കൈലാസാദ്രി എന്ന് പറയുന്നുണ്ട്. ഒരു വിശേഷജാതി ശബ്ദവും ഒരു സാമാന്യജാതി ശബ്ദവും വന്നു കഴിഞ്ഞാൽ വിശേഷജാതിയെ പുറത്ത് ഉപയോഗിക്കണം. ആമ്രവൃക്ഷ, ആമ്രത്വം ഒരു ജാതിയാണ്, വൃക്ഷത്വവും ഒരു ജാതിയാണ്. പക്ഷേ അവിടെ വിശേഷ വാചക ശബ്ദത്തെ, വിശേഷജാതി വാചക ശബ്ദത്തെ പുറത്ത് ഉപയോഗിച്ചിട്ട് എന്ത് പറയും? ആമ്രവൃക്ഷ, ശിംശപാവൃക്ഷ, ഇങ്ങനെയൊക്കെ പറയും. ഇത് എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. വിശേഷണം വിശേഷീണ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയാണ് വ്യാഖ്യാതാവ് എഴുതുന്നതാണ് ഭേദകം എന്ന് പറഞ്ഞു. വിശേഷണം എന്തെന്ന് കേട്ടാൽ മനസ്സിലാകാത്തവർ ഇതിൽ നിന്ന് മനസ്സിലായി പോകണം. എന്താണ് ഭേദകം? അതായത് ഇത് പഴയ ലിപിയാണത്, പണ്ടത്തെ ലിപിയിൽ ഈ ഉച്ചാരണ ഭേദം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഒരു ലിപി ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ലാ അല്ല ഇത്. തെറ്റല്ല, പുതിയ ലിപി ഉദ്ദേശിക്കുന്നു, എഴുതുന്നവർ ഉദ്ദേശിക്കുന്നത് വായിക്കുന്നവർ നേരെ വായിച്ചോളും. രണ്ടിനും ഒരു ലിപി തന്നെ, ലാക്കും ലാക്കും ലിപിയിൽ വ്യത്യാസമില്ല. പഴയ ലിപിയിൽ ലായെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം താഴെ എഴുതിയിട്ടുള്ള നീലം ഉത്പലം, അവിടെ ല, രണ്ടിന് രണ്ടാണ്. ഇപ്പോഴത്തെ പുസ്തകങ്ങളെല്ലാം കൂടുതലും വരുന്ന ഈ ലായാണ്. ഉച്ചാരണം രണ്ടുമുണ്ട്, ഉച്ചാരണ വ്യത്യാസമുണ്ട്. ഹിന്ദിയിലില്ല. തമിഴിൽ എനിക്ക് തോന്നുന്നു ലായേ ഉള്ളൂ, രണ്ടുമുണ്ടോ? എന്നാ തമിഴിലും. മലയാളത്തിൽ, മലയാളത്തിന്റെ അമ്മയാണല്ലോ തമിഴ്, പിന്നെ അതിലുള്ളതെല്ലാം ഇങ്ങോട്ടും വരും. എന്നാലും തമിഴ് ഭാഷ പറയുന്നവരെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ലായാണല്ലേ. അതെ, ലായ പഴം. അല്ല, ഞാൻ ചോദിക്കുന്ന അത് ലായും ലായും, ഇവിടെ ചോദിക്കുന്നതല്ല, ലായും ലായും. ബഹുളം മംഗളം, അവിടെ ലാ ഉപയോഗിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാം ഉപയോഗിക്കും, ഉപയോഗിക്കും. ഇവിടെ നിങ്ങളുടെ ലഘുസിദ്ധാന്തവതിയുടെ താഴെ കൊടുത്തിരുന്നു, ഭേദ്യം വിശേഷ്യമിത്യാഹുർ ഭേദകന്തു വിശേഷണം. ഭേദിപ്പിക്കുന്നു, ഭേദിപ്പിക്കുക എന്ന് വെച്ചാൽ വ്യാവർത്തിപ്പിക്കുന്നു, ഒന്നിനെ മറ്റുള്ളതിൽ നിന്നും വ്യാവർത്തിപ്പിക്കുന്നതാണ് ഭേദ്യം. ഭിന്നത്വേന ന്യായമാനം, ഭിന്നമായി അറിയുന്നത് ഏതാണോ അങ്ങനെ അറിയിപ്പിക്കുന്നത് അതിന് ഭേദ്യം എന്ന് പറയും. ഏതിനെയാണോ ഭിന്നമായി അറിയുന്നത് അത്, ഏതിനെയാണോ ഭിന്നമായി അറിയുന്നത് അത് ഭേദ്യം, ഏതാണോ അറിയിപ്പിക്കുന്നത് അത് ഭേദകം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭേദ്യം വിശേഷ്യമിത്യാകു ഭേദകന്തു വിശേഷണം. അപ്പൊ ഭേദ്യം എന്ന് പറയുമ്പം ഭിന്നത്വേന ന്യായമാനം. ഭിദ്യതെ അനേന, ഏതുകൊണ്ടാണോ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നത് അത് ഭേദകം എന്നാണ്. പ്രധാനന്തു വിശേഷ്യം സ്യാത് അപ്രധാനം വിശേഷണം. പൊതുവെ അങ്ങനെയാണ്, വിശേഷം പ്രധാനമായിരിക്കും വിശേഷണം അപ്രധാനം. നീലം നീലോത്പലം എന്ന് പറയുമ്പം ഉത്പലം പ്രധാനമാണ്, വേറെയും ഉത്പലങ്ങളുണ്ടെന്നാണ്. അതിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി നീലം ഉപയോഗിച്ച് രക്തോത്പലത്തിൽ നിന്നും നീലോത്പലം വേർതിരിക്കുന്നു, അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ നിയമങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അതിരി കുഴപ്പമുള്ളതുകൊണ്ടല്ലേ ഞാനതങ്ങ് വിട്ടത്. പദാർത്ഥേ സ്വാർത്ഥ നിക്ഷേപ അപ്രധാനം വിശേഷണം, വിശേഷിന്തു പ്രധാനം സ്യാ സ്വാർത്ഥ സൈവ സമർപ്പണം. അത് അവസാനത്തെ വരി ആദ്യം നോക്കൂ, എന്താണ് വിശേഷ്യന്തു പ്രധാനം സ്യാ, വിശേഷം എന്തുകൊണ്ട് പ്രധാനമായിരിക്കുന്നു? സ്വാർത്ഥ സൈവ സമർപ്പണ, അതായത് ദണ്ഡി എന്ന് പറയുന്നു, അവിടെ ദണ്ഡ് വിശേഷണവും പുരുഷൻ വിശേഷവുമാണ്. അപ്പോൾ അവിടെ ദണ്ഡി ദേവദത്ത, ദണ്ഡവാൻ ദേവദത്ത എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ വിശേഷ്യം അതിൻ്റെ അർത്ഥം ഇറങ്ങും പോകുന്നില്ല, അത് തന്നെ ദേവദത്തൻ ദേവദത്തൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഉദാഹരണം കൊടുക്കുക, നീലോത്പലം വിശേഷം ഉത്പലമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മുഖ്യമാണ്, അതിൻ്റെ അർത്ഥത്തിൽ അത് തന്നെ എടുക്കുന്നു, ഉത്പലത്തെ തന്നെ എടുക്കുന്നു. ഉത്പലം പലതരത്തിലുണ്ടെന്നേ ഉള്ളൂ, ഉത്പലം എന്ന് പറയുന്ന അർത്ഥത്തിന് മാറ്റമില്ല, വിശേഷം തന്നെയാണ് മുഖ്യം, അതിനെ തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ വിശേഷണമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ നീലം, ആ നീലം എന്ന് പറയുന്നതിന് അവിടെ താല്പര്യം വിശേഷ്യത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്, സ്വാർത്ഥത്തിനല്ല അവിടെ പ്രാധാന്യം. വിശേഷ്യത്തിനാണ് തൻ്റെ അർത്ഥത്തെ കൂടെ, രണ്ടിലും കൂടി ചേർന്നെടുക്കുന്നത് വ്യക്തി ഒന്നാണ്. കാരണം നീലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണോ നീലഗുണമാണ്, പക്ഷെ ആ അർത്ഥത്തിനുള്ള പ്രാധാന്യമില്ല. പിന്നെയോ നീല ഉത്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, അതൊരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ക്രിയയോടുകൂടി ഏതാണോ അന്വയിക്കുന്നതാണ് മുഖ്യം. നീലോത്പലം ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കൊണ്ടുവരും? ഉത്പലത്തെ കൊണ്ടുവരാൻ പറ്റും. ഉത്പലത്തെ കൊണ്ടുവരുമ്പോൾ നീലം കൂടെ പോരും അല്ലേ? നീലത്തെ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, ഉത്പലത്തെ കൊണ്ടുവരുമ്പോൾ നീലം അതിൻ്റെ കൂടെ കാണും. അപ്പോൾ ആനയന ക്രിയയോടുകൂടി അന്വയിക്കുന്നത് ഏതോ അത് മുഖ്യം. അങ്ങനെ അന്വയിക്കുമ്പോൾ ഗൗണമായിരിക്കുന്നത് വിശേഷണം. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞെന്താണ്, പദാർത്ഥേ സ്വാർത്ഥ നിക്ഷേപ, സ്വാർത്ഥത്തെ പദാർത്ഥത്തിൽ സമർപ്പിക്കുന്നു എന്ന് വെച്ചാൽ വിശേഷണം അതിൻ്റെ അർത്ഥത്തെ വിശേഷ്യത്തിൻ്റെ അർത്ഥത്തോട് കൂട്ടിച്ചേർക്കുന്നു. ആണ് പദാർത്ഥത്തിൽ, പദാർത്ഥം എന്ന് പറയുന്ന ഇവിടെ ഏതായിരിക്കും? ഉത്പലം. അതിൽ സ്വാർത്ഥത്തെ നിക്ഷേപിക്കും. സ്വാർത്ഥം എന്ന് പറയുന്ന ഏതാണ്? നീലം എന്ന് പറയുന്നതിൻ്റെ നീലഗുണം അതിന് നിക്ഷേപിക്കുന്നു ആ നിക്ഷേപിക്കാന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ പദത്തെ ക്രിയയോട് അന്വയിച്ച് പ്രയോഗിക്കുമ്പോൾ ആനയന ക്രിയ അന്വയിക്കുന്ന വിശേഷത്തിലാണ്, ഗൗണമായി മാത്രമേ അവിടെ വിശേഷ അന്വയിക്കാൻ പറ്റൂ. ഇനി കുറച്ചുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ആനയന ക്രിയയെ ഗുണത്തോട് അവിടെ അന്വയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗുണത്തിൽ ക്രിയയിരിക്കത്തില്ല. താർക്കികന്മാർ പറയുന്നതനുസരിച്ച് ക്രിയ എവിടെ ഇരിക്കത്തുള്ളൂ? ദ്രവ്യത്തിൽ. അതാണ് അത് അപ്രധാനമെന്ന് പറയുന്നത്. ഇത് ശബ്ദബോധ പ്രക്രിയയിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രിയ എങ്ങനെ ഗുണത്തോട് അന്വയിക്കുന്നു, എങ്ങനെ ദ്രവ്യത്തോട് അന്വയിക്കുന്നു, എങ്ങനെ പ്രധാനമാകുന്നു, അപ്രധാനമാകുന്നു. അതുകൊണ്ട് എന്തു വരുന്നു? അപ്രധാനം വിശേഷണം. വിശേഷണം എന്ന് പറയുന്നത് അപ്രധാനമായിരിക്കും. അത് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കും. ഇതിലിനി അടുത്ത് നോക്കേണ്ടത് ഇതുകൂടെ നോക്കാം. എന്താണ് ബഹുളഗ്രഹണാത് ക്വചിന്നിത്യം? ബഹുളമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലയിടത്ത് സമാസം നിത്യമായിരിക്കും. കൃഷ്ണ സർപ്പ കൃഷ്ണശ്ചാസു സർപ്പശ്ചാന്ന് വിഗ്രഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കൃഷ്ണ സർപ്പ എന്ന് പറയുന്നൊരു സ്വപ്നയാണ്. സ്വപ്നകളെല്ലാം നിത്യസമാസമാണ്. അതുകൊണ്ടത് അവിടെ വിഗ്രഹമില്ല. സമാസം എവിടെയും വരാമല്ലോ. പുരുഷ വ്യാഖ്ര എന്ന് പറയുന്നത് സംജ്ഞയാണ്. ആണോ? വിശേഷണം അത് ആർക്ക് വേണോ പ്രയോഗിക്കാം. അതുകൊണ്ട് സംജ്ഞയല്ല. സംജ്ഞയാണെങ്കിൽ പുരുഷോ വ്യാഖ്യയോ എന്ന് വിഗ്രഹിക്കത്തില്ല. സംജ്ഞയാണെന്ന് പറയുമ്പോൾ അനാദിരൂഢി എന്ന് പറയും. അനാദിയായി ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിനെ എന്ത് പറയാൻ പറ്റൂ? സംജ്ഞ എന്ന് പറയും. അനാദിലക്ഷണം എന്ന് പറയും. അത് ഒരിക്കലും വിഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ വിഗ്രഹിച്ചാൽ അത് സംജ്ഞയല്ല, അത് നിത്യസമാസമായിരിക്കും. കൊച്ചിന്ന ചിലടത്ത് വരുന്നുമില്ല. രാമോ ജാമദഗ്നേഹ. ഇവിടെ ജാമദഗ്നിയൻ തദ്ധിത രൂപമാണ്, ജമദഗ്നിയുടെ പുത്രൻ. അത് പറയാണ്, രാമനെ വിശേഷിപ്പിക്കുകയാണ്. ജാമദഗ്നിഹ രാമ എന്ന് പറയുമ്പം അത് ദാശരഥി രാമനിൽ നിന്നും ഭിന്നനാണ്. രണ്ട് രാമന്മാരുണ്ടല്ലോ പ്രസിദ്ധമായി. അപ്പോ ജമദഗ്നിയുടെ പുത്രൻ എന്ന് പറയുന്ന രാമൻ പരശുരാമൻ, മറ്റ് ശ്രീരാമൻ. വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തുകൊണ്ട് സമാസം വരുന്നില്ല എന്നുള്ളതാണ്. അത് പറയുന്നത് ഇവിടെ വരാത്തത് ശിഷ്ടപ്രയോഗമില്ല, വേറൊന്നുമില്ല. ഇങ്ങനെയാണ് ശിഷ്ടൻ എവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? രാമോ ജാമദഗ്നിഹ. ഇത് സമാസിച്ച് കണ്ടിട്ടില്ല, ശിഷ്ടപ്രയോഗമില്ല. പക്ഷെ സമാസം വരാമല്ലോ. വിശേഷണം വിശേഷണ ബഹുളമെന്ന് പറഞ്ഞിരിക്കല്ലേ, രാമനെ വിശേഷിപ്പിച്ചിരിക്കല്ലേ ജാമദഗ്നിൻ. അപ്പോൾ ജാമദഗ്നി രാമെന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചുകൂടാ? പ്രയോഗിച്ച് കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ പ്രയോഗിക്കും. പക്ഷെ ഇവിടെ പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത് സമാസം ഇവിടെ വന്നിട്ടില്ല എന്നാണ്. അതിനൊക്കെ ശിഷ്ടപ്രയോഗം എന്നുള്ള സമാസമേ പറയാൻ പറ്റൂ, സമാധാനമേ പറയാൻ പറ്റൂ. ഇനി അടുത്ത് വരുന്നൊരു വാർത്തകമാണ്. അടുത്തതിന്റെ അടുത്ത പേജിൽ ധാരാളം പ്രയോഗിക്കുന്ന വാർത്തയാണത്. ശാഖ പാർത്ഥിവാദീനാം സിദ്ധയെ ഉത്തരവദ ലോകസ്യ ഉപസംഖ്യാനം. ബാക്കി ഒന്നും പ്രധാനപ്പെട്ടതല്ല. ശാഖപ്രിയ പാർത്ഥിവക ശാഖ പാർത്ഥിവക ദേവബ്രാഹ്മണ അതായത് ശാഖപാർത്ഥിവാദി സമാസങ്ങൾ അങ്ങനെ രൂപ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവദ ലോകം കൂടെ ചെയ്യേണ്ടി വരുമെന്നർത്ഥം. ഉദാഹരണം കൊടുത്തിരിക്കുകയാണ് ശാഖപ്രിയ പാർത്ഥിവ ശാഖപാർത്ഥിവ ശാഖ പ്രിയോ യസ്യ ശാഖം പ്രിയമായിരിക്കുന്ന ആർക്കാണോ അവനാണെന്ത് ശാഖപ്രിയ. ശാഖമെന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്നു. ആരാണ് പാർത്ഥിവൻ? രാജാവ് ശാഖപ്രിയനാണ് എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കഴിക്കും, എല്ലാം കഴിക്കും. പക്ഷെ പ്രിയം അതിനോടാണ്, ശാഖത്തോടാണ്. ഇപ്പൊ ശാഖ പ്രിയോ എന്ന് വിഗ്രഹിച്ചപ്പോ ശാഖപ്രിയനായി. ശാഖപ്രിയ അസോ പാർത്ഥിവശ്ച എന്ന് വിഗ്രഹിക്കുന്നു. ഇങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സൂത്രപ്രകാര സമാസം വരും. വിശേഷണം വിശേഷണം കൂടെ ഇങ്ങനെ വരുന്നിടത്തെല്ലാം പൊതുവായ സൂത്രം അതാണ്. വേറെ സൂത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മിക്കവാറും പൂർവ്വനിപാതത്തിന് നിയമം ചെയ്യാൻ വേണ്ടിയായിരിക്കും. സമാസം വന്നു അപ്പോ ഇവിടെ വിശേഷണം ഏതാണ്? ശാഖപ്രിയൻ പാർത്ഥിവനെ വിശേഷിപ്പിക്കുകയാണ്. അത് പൂർവത്തി വന്നു. ശാഖപ്രിയ പാർത്ഥിവ ശാഖപ്രിയ സോ പാർത്ഥിവ സോ എന്ന് വരിക്കുമ്പോൾ പാർത്ഥിവം പ്രവർത്തിക്കുന്നു. ശാഖ പാർത്ഥിവാദീനാം സിദ്ധയെ ഉത്തരപദ ലോകസ്യപ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ പുരിയ ശബ്ദം ലോപിച്ചു. ഇവിടെ ഉത്തരപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖപ്രിയാദി ശബ്ദങ്ങളുടെ ഉത്തരപദം എന്നെടുക്കണം. സമാസത്തിന്റെ ഉത്തരപദമല്ല. കാരണം ഉത്തരപദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചരമാവയവമാണ്. ഇതിൽ ചരമാവയവം ഏതാണ്? അപ്പോ ഇവിടെ ഉത്തരപദം എന്ന് പറയുന്നുണ്ട് ശാഖപ്രിയാദി ശബ്ദങ്ങളുടെ ഉത്തരപദം ലോപിച്ചു. ആകൃതി ഗണമാണ്, കുറെ ശബ്ദങ്ങൾ ഇതുപോലെ എടുക്കാം. ഇവിടെ ഇത്തരം സമാസം ആവശ്യമില്ലെന്ന് അവിടെ എടുത്തോണ്ട്. ഇതിന് ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഉദാഹരണങ്ങൾ നോക്കുന്നുണ്ടോ? വേറെ ഉദാഹരണങ്ങൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ട? ഏതാണ്? ഇത് സമാസം നമുക്ക് ഉറയ്ക്കണമെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കി പരിചയപ്പെടണം, എന്നാലേ അത് ഉറയ്ക്കത്തുള്ളൂ. ഇല്ല, ഒരു സൂത്രവും പിടിച്ച് ഒരു ഉദാഹരണം പഠിച്ചു പോയാൽ സമാസം ശരിയാകില്ല. വ്യാഖ്യാനത്തിലുണ്ട്, അത് നോക്കി ഉദാഹരണങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പർണനിർമ്മിതശാല പർണശാല ഇങ്ങനെയൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എന്നുള്ള വാക്ക്? അതുപോലെ വരുന്ന എല്ലാ ശബ്ദങ്ങളും പർണനിർമ്മിതം അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാഖപാർത്ഥിവാദികൾ സിദ്ധിക്കുന്നതിന്, അങ്ങനെ സിദ്ധിക്കണമെങ്കിൽ വേണ്ട ശബ്ദം ഏതാണ്? ശാഖപ്രിയ ശബ്ദം. അതിന്റെ ഉത്തരവാദിത്തിൽ ലോകം വരണം. ശാഖപാർത്ഥിവം എങ്ങനെ സിദ്ധിക്കുമോ അതിനനുസരിച്ച് വരേണ്ട പദം ഏതായിരിക്കും? ശാഖപ്രിയ പദം. അതിന്റെ ഉത്തരവാദിത്തിൽ ലോകം വരും. അങ്ങനെ ലോപിച്ചു കഴിഞ്ഞ രൂപത്തെയാണ് വാർത്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്ത് ശാഖപാർത്ഥിവം? അതുപോലെ പർണനിർമ്മിതശാല പർണശാലാദി ശബ്ദങ്ങൾ സിദ്ധിക്കുന്നതിന് അവിടെ ഉത്തരവാദമായിരുന്ന എന്തായിരിക്കും? നിർമ്മിതം, അതിലോപിച്ചു പർണശാല. ഇവിടെ ദേവപൂജകോ ബ്രാഹ്മണ എന്ന് വരുന്നു. അല്ല, ദേവാനാം പൂജക. അവിടെ എന്തുവരും? ഷഷ്ടി സമാസം. നേരത്തെ ഒന്ന് വന്നു പർണേന നിർമ്മിത. പല പൂർവത്തില് പല സമാസവും വരാം. ഇവിടെ ഇപ്പം ബഹുഹ്രി വന്നു. ശാഖ പ്രിയോ പർണേന നിർമ്മിത, പർണനിർമ്മിത ദേവാനാം പൂജക. അവിടെ ഷഷ്ടി തത്വം വന്നു. അലാശ്രയവിധി, അത് പോട്ടെ, ഇതൊക്കെ നോക്കിയാൽ മതി. അപ്പൊ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ആദ്യം ഒരു ശബ്ദമുണ്ട്, ദേവപൂജക പദം, ദേവാനാം പൂജക. പിന്നെ ദേവപൂജകസ്ച അസോ ബ്രാഹ്മണസ്ച, ദേവപൂജക ബ്രാഹ്മണ എന്നാലും മതി, അല്ലെങ്കിൽ ദേവപൂജക സ ബ്രാഹ്മണ അങ്ങനെ ആയാലും മതി. ദേവപൂജകാശ്ച തേ ബ്രാഹ്മണാശ്ച അങ്ങനെയും പറയാം. അപ്പൊ ദേവപൂജക ബ്രാഹ്മണാഹ എന്ന് പറയും. അതുകൊണ്ടാണ് വിഗ്രഹം പലതരത്തിലും ആകാമെന്ന് പറയുന്നത്. അപ്പോ ദേവ പൂജക ശബ്ദം ആദ്യം ശ്രദ്ധിക്കണം. ദേവാനാം പൂജക ദേവപൂജ, പിന്നെ ദേവപൂജകശ്ച സ ബ്രാഹ്മണശ്ച എന്ന് വിഗ്രഹിക്കണം. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ വിശേഷണം വിശേഷേണ സമാസം വന്നു കഴിഞ്ഞാൽ ഈ ശാഖപാർത്ഥിവാദി ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഏതുത്തരപദമാണോ ലോപിക്കേണ്ടത് ആ ഉത്തരപദം ലോപിക്കുന്നത് വെച്ചാൽ പൂർവത്തിലെ സമസ്തപദത്തിന്റെ ചരമമായ അത് ലോപിച്ചു. അപ്പോ പൂർവത്തിലെ പദത്തിന്റെ ആദ്യം ഉത്തരപദ ഇവിടെ അവസാനത്തെ പദം കൂടെ ചേർന്ന് ദേവബ്രാഹ്മണ എന്നിരിക്കും. എങ്ങനെ? അത് മാറ്റാം, ഇങ്ങനെ തന്നെ വേണമെന്നില്ല. എങ്ങനെ? ശാഖപ്രിയ പാർത്ഥിവ എന്ന് പറയുന്നതിന് ഇതർത്ഥം കിട്ടത്തക്ക രീതിയിൽ വേറെ പദങ്ങൾ ഉപയോഗിക്കാം. പ്രിയ ശബ്ദം തന്നെ വേണമെന്നില്ല. ശാഖാഹാരി ബ്രാഹ്മണ എന്ന് പറയാം, അങ്ങനെയും പറയാം. ഇതിന് പലയിടത്തും ഭാഷയത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വേറെ, കാശിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വേറെ, സിദ്ധാന്തമതി കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളെല്ലാം ഉത്തരപദം വേറെ വേറെയാണ് ഉപയോഗിക്കാം. പക്ഷെ അർത്ഥം ഇത് തന്നെ വരും. ശാഖപാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ പ്രിയ ശബ്ദത്തിന് പകരം വേറെ ഏതെങ്കിലും ഉപയോഗിച്ചാലും ശരി. ശാഖഭോജി എന്നാണ് ഭാഷയത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. ആ അങ്ങനെ കൊടുക്കാം. ദേവപൂജക ദേവപ്രിയഹ ദേവവർദാഹ അങ്ങനെ പല ശബ്ദങ്ങളും കൊടുക്കും. അതിൻ്റെയൊക്കെ താല്പര്യം അങ്ങനെയായിരിക്കും. ഇവിടെയും അങ്ങനെ മാറ്റി കൊടുക്കാം. ഇന്ന ഇന്ന പദം വേണമെന്നില്ല, ഏത് പദം വേണോ വരാം. ശാഖഭോജൻ പാർത്ഥിവാണ് ശാഖ പാർത്ഥിവനായത്. അവിടെ മാറി വന്നു സമാസം, അതിനനുസരിച്ച് മാറും. പൂർവ്വത്തിലെ സമാസം മാറി വരാം. പക്ഷെ പൂർവ്വത്തിലെ ഉത്തരപദത്തിന് മാറ്റം വരില്ല, അത് ലോപിക്കും. പിന്നെ എന്താണ് പർണ നിർമ്മിതശാല അനുഭവം എന്തുപയോഗിക്കാം? പർണകൃത പറയാം, പർണൈഹി കൃത പർണകൃതശാല. പർണശോഭിത ശാല പർണശാല പർണൈഹി ശോഭിത ഇങ്ങനെയൊക്കെ ഇതാണ് വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടാണ്. അവിടെ ഏത് പദവും ചേരും, അതനുസരിച്ച് ആശയം വ്യത്യാസം വരും, ചെറിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. മൊത്തത്തിൽ പദം ഒന്ന് തന്നെ അഭിജയ അതെല്ലാം യോജിക്കുമല്ലോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോപിച്ചു പോകുന്ന പദം ഏതുമാകാം. ഇപ്പോൾ ശാഖ പ്രിയോ യസ്യ സഹ ശാഖപ്രിയ പാർത്ഥിവ ശാഖ പാർത്ഥിവ ദേവ ദേവാനാം പൂച്ചക അല്ലെങ്കിൽ ദേവ പ്രിയോ യസ്യ സ ദേവപ്രിയ ബ്രാഹ്മണ ദേവബ്രാഹ്മണ അങ്ങനെ ആണ് ഉപയോഗിക്കുന്നത്. സൻ മഹത് പരമോത്തമോത്കൃഷ്ട പൂജ്യമാനൈഹി സത്ത് സത്താണ് സന്നായത്. ഏത് സൂത്രം വന്നിട്ടാണ് സത്ത് മഹത് പരമ ഉത്തമ ഉത്കൃഷ്ട ശബ്ദങ്ങൾ പൂജ്യമാനമായ ശബ്ദങ്ങളോട് ചേർത്ത് സമാസം ചെയ്യാം. പൂജ്യമാനം എന്ന് പറയുമ്പോൾ ഏതുമാകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു സദ്വൈദ്യ വൈദ്യൻ എന്ന് വെച്ചാൽ നല്ല വൈദ്യനാണ്. അപ്പോൾ ആ വൈദ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സദ്വൈദ്യ എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യൻ എന്ന് പറയുന്നത് പൂജ്യനാണ്. മഹദ്വൈദ്യ അങ്ങനെ പരമവൈദ്യ ഉത്തമവൈദ്യ ഉത്കൃഷ്ടവൈദ്യ എല്ലായിടത്തും ഉപയോഗിക്കാം. പക്ഷേ മഹത് ശബ്ദം ഉപയോഗിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. എന്താണ് മഹാവൈദ്യൻ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുസിതാർത്ഥം വരും, അതിന് വേറെ നിയമമുണ്ട്, നമ്മൾ പഠിക്കും. മഹാവൈദ്യൻ എന്ന് പറഞ്ഞാൽ രോഗികളെ ചികിത്സിച്ച് കൊല്ലുന്ന വൈദ്യൻ എന്നാണ്. വൈദ്യന്മാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും കയറി മഹാവൈദ്യനായിരുന്നു എൻ്റെ അപ്പൂപ്പൻ എന്നൊന്നും പറഞ്ഞു കളയരുത്. എന്നുവെച്ചാൽ ഒരുപാട് പേരെ കൊന്നയാളെന്നാണ് എൻ്റെ അർത്ഥം. അതേസമയം മഹാവൈയാകരണം എന്ന് പറയാം, നല്ല വൈയാകരണനാണ്. അങ്ങനെ അല്ല, വൈയാകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വ്യാകരണം അതീയതേ ഇതന്തിവ അതിൽ മഹാനായവൻ മഹാൻ ചാസൗ വൈയാകരണശ്ച എന്ന് തന്നെ വിഗ്രഹിക്കുന്നു. മഹാൻ ച അസൗ വൈദ്യശ്ച സഞ്ചാസൗ വൈദ്യശ്ച പരമശ്ചാസൗ വൈദ്യശ്ച വൈയാകരണശ്ച ഉത്തമശ്ചാസൗ വൈയാകരണശ്ച ഉത്കൃഷ്ടശ്ചാസൗ വൈയാകരണശ്ച എന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സമാനാധികരണത്തിൽ സമാസം വരുമ്പോൾ അവിടെ ആകാരം വരും, മഹാനേ വരും. മഹത് വൈയാകരണം എന്ന് പ്രയോഗിക്കാൻ പാടില്ല. സംസ്കൃതത്തിൽ ഇത് വളരെ കർശനമാണ്, മലയാളത്തിലൊന്നും ഇപ്പോൾ ആരും നിയമം പാലിക്കാറില്ല. നമ്മൾ സാധാരണ പറയുന്നതാണ് എന്താണ്, മഹത് വ്യക്തി എന്ന് പറയും. മലയാളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണോ അത് മലയാളത്തിന്റെ നിയമമാണ്. പക്ഷെ സംസ്കൃതത്തിൽ എങ്ങനെ ഉപയോഗിക്കാവോ? സമാനാധികരണത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ എന്തേ പ്രയോഗിക്കാവോ? മഹാന്നേ ഉപയോഗിക്കാവോ. മഹാഗുരു എന്നേ ഉപയോഗിക്കാവും. പക്ഷെ സാറിനെ എങ്ങനെ ഉപയോഗിക്കും? മഹദ്ഗുരു എന്ന് ഉപയോഗിക്കും. മഹദ്ഗുരു എന്ന് ഉപയോഗിക്കും. സംസ്കൃതം അറിയാത്തടത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല, അറിയുന്നിടത്ത് അത് പ്രശ്നമാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ മഹാനാവും. എന്തുകൊണ്ട്? പറയുന്നവൻ മഹാനാവും എന്ന് വെച്ചാൽ മഹത് ഗുരു എന്ന് പറഞ്ഞാൽ മഹതഹ ഗുരു എന്നാണ്. ഞാൻ മഹാൻ, എന്റെ ഗുരു എന്നാണ്. ഷഷ്ടി സമാസത്തിൽ എന്ത് വരൂ? ത് വരത്തുള്ളൂ. സമാനാധികരണത്തിൽ എന്തുവരും? ആകാരം വരും. ആ വ്യത്യാസമെന്ന് മനസ്സിലാക്കേണ്ട. ഷഷ്ടി സമാസത്തിൽ അങ്ങനെ ഉപയോഗിച്ചാൽ അത് എന്താണോ? മഹതഹ ഗുരു, മഹാവിന്റെ, മഹാത്മാവിന്റെ ഗുരു. അങ്ങനെയുണ്ടല്ലോ, മഹാത്മാവിനും ഗുരു ഉണ്ടാകാം. അപ്പൊ അവിടെ പ്രയോഗിക്കുക എന്താണോ? മഹതഹ ഗുരു, മഹദ്ഗുരു എന്ന് ഉപയോഗിക്കും. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണോ പറയുന്ന ആള് വിവക്ഷിക്കുന്നത് മഹാനായ ഗുരു എന്നാണെങ്കിൽ എന്ത് പറയണം? മഹാഗുരു എന്ന് തന്നെ ഉപയോഗിക്കണം. അത് എഴുതിക്കണം. അവിടെ വിഗ്രഹിക്കുന്ന എങ്ങനെ? സമാന അതിന് നമ്മൾ നിയമം പഠിക്കും. അതായത് ഇങ്ങനെ വരുന്ന കർമ്മധാരയത്തിൽ ചില നിയമങ്ങൾക്ക് വിധേയമായി സ്ത്രീലിംഗ ശബ്ദങ്ങളെല്ലാം പുല്ലിംഗങ്ങളാവും, പുമദ്ഭാവം വരും. കൃഷ്ണാച അസൗ ചതുർദശീച, കൃഷ്ണാചതുർദശി എന്നല്ല, പൂർവ്വം കൃഷ്ണ ചതുർദശി. മഹതീച അസൗ നവമീച മഹാനവമി. മഹത്ത് ശബ്ദം വരും, അവിടെയും തകാരത്തിന് ആകാരം വരും, പുമ്മത്വം വരും. എങ്ങനെ? അത് ഇപ്പൊ അക്ഷപ്രയോഗം അല്ലേ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. ഇഷ്ടപ്രയോഗമല്ലേ. അപ്പോ അത് മഹാൻ ചസോ പാപസ്ഥ എന്നാണെങ്കിൽ സമാനാധികരണം വന്നു കഴിഞ്ഞാൽ മഹാപാപം എന്ന് വരും. പിന്നെ ഇതിന് ചില അപവാദങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. എന്താണ് മഹാവൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ശബ്ദങ്ങളിൽ വരുമ്പോഴത്തേക്ക് നിന്ദ്യ അർത്ഥം വരും. അത് ആത്വം വരുന്നിടത്താണ്, അല്ല അല്ല നിന്ദ്യ അർത്ഥം രൂഢമുണ്ട്. ആത്വം നിന്ദ്യ സ്ഥലങ്ങളിൽ ചിലടത്ത് ഇരിക്കുന്നുണ്ട് ആത്വം. അപ്പോ ഇവിടെ നോക്കണം എങ്ങനെ വിഗ്രഹിക്കുന്നു എന്നുള്ളത്. സമാനാധികരണത്തിലാണ് വിഗ്രഹിക്കുന്നത്. ആ വിഗ്രഹം കേൾക്കുമ്പോൾ അറിയാം മഹാൻ അസോ യോഗീച്ച മഹായോഗി മഹത്തഹ. അതുപോലെ സാറിന് വരുത്തുന്നതാണ് പറയുന്ന ആൾക്കാർ മഹത്കർമ്മ എന്ന് പറയും. അദ്ദേഹത്തിന്റെ മഹത്കർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹത്കർമ്മം എന്ന് പറഞ്ഞാൽ മഹാകർമ്മം എന്നേ പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ മഹത്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ മഹാകർമ്മം, അല്ലെങ്കിൽ ആ മഹത്കർമ്മം എന്ന് പറയുന്നു. എന്താണോ മഹാന്റെ ആ കർമ്മം, അതാണ് എന്ത്? മഹത്കർമ്മം. മഹത്കർമ്മം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ മഹത്കർമ്മം എന്ന് പറയുന്നത് മഹാന്റെ ധർമ്മം എന്ന് വിശേഷിപ്പിക്കുകയാണ്. മഹാനെ വിശേഷിപ്പിക്കുകയാണ്, ആ മഹാന്റെ കർമ്മമാണത് എന്ന്. അല്ല, മഹത്തായ കർമ്മം അല്ല. മഹത്തായ കർമ്മമാണെങ്കിൽ മഹാകർമ്മം എന്ന് പറയുന്നത്. മലയാളത്തിൽ മുമ്പൊക്കെ നിയമം പാലിക്കുമായിരുന്നു, ഇപ്പോൾ അതാരും പാലിക്കാറില്ല. പാലിച്ചില്ലെങ്കിൽ പിന്നെ അത് തന്നെ നിയമം. പാലിക്കാത്ത നിയമവും നിയമമാകും. പിന്നെ നമുക്കത് മലയാളികളെയൊക്കെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, നടക്കുന്ന കാര്യമല്ല. പക്ഷെ തെറ്റ് ശരിയും കണ്ടുപിടിക്കുന്നവർ പറയും ഇതൊക്കെ തെറ്റാണെന്ന് പറയും. അപ്പോൾ ഇവിടെ അത് പ്രത്യേകമാണ്. പക്ഷെ സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പം ഇങ്ങനെ തന്നെ പ്രയോഗിക്കും. അത് പറയില്ലേ, ഒരാൾ ചികിത്സിച്ച് 10, 25, 30, 40 പേരെ കൊന്നു കഴിയുമ്പോൾ പറയുമോ അയാളൊരു മഹാനായ വൈദ്യനാണെന്ന് പറയും. എന്നുവെച്ചാൽ പരിഹസിക്കുന്നതാണ്. പൂജനീയമല്ല, നിന്ദിക്കേണ്ടവരെയും നമ്മൾ പറയില്ലേ. ഗുരു അല്ലാത്തവൻ ഗുരു ആകുമ്പം പറയില്ലേ, അവനൊരു മഹാൻ ഗുരുവാണെന്ന് പറയും. അത് പൂജനീയമല്ല. പിന്നെയോ മഹത് ഗുരു എന്ന് പറയും, മാറ്റം വരില്ല. മറ്റത് പരിഹസിച്ച് പറയുന്ന അവനൊരു മഹാൻ എന്ന്. മഹാനല്ലാത്തവനെ പറഞ്ഞാൽ ആ മഹാൻ മതശബ്ദം പരിഹാസമാണ്, നിന്ദ്യാർത്ഥമാണ്. കൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, തെറ്റുപറ്റാൻ ഉള്ളതാണ്. മഹാവൈയാകരണ. പിന്നെ പൂജ്യമാനഹിക്കും, പൂജ്യമാനമായിരിക്കണം, എന്നാലേ അവിടെ ഇത് വരത്തുള്ളൂ. പൂജാതി വരണം. ഉത്കൃഷ്ടോ ഗൗഹു എന്ന് പറയുന്നു. ഇവിടെ സമാസം വന്നിട്ടില്ല. ഉത്കൃഷ്ട ഗൗ എന്ന് വരണം സമാസം വരണമെങ്കിൽ. ഇവിടെ വ്യത്യസ്ത പദങ്ങളാണെന്ത്, ഉത്കൃഷ്ട ഗൗഹു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പങ്കാത് ഉദ്ധൃത എന്നർത്ഥം. ചെളി പൂണ്ടുപോയ കാളെ അവിടെ നിന്ന് വലിച്ചു പുറത്തിട്ട് എന്നിട്ടാണ് പറയുന്നത് ഉത്കൃഷ്ട ഗൗഹു. ഇത് പൂജനീയ അർത്ഥത്തിൽ പറയുന്നതല്ല, അവരർത്ഥത്തില്ല. സന്ദർഭം അനുസരിച്ചാണിത്. ഇനി ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഗോസംരക്ഷരിൽ നിന്ന് അടിയിട്ടു ഉത്കൃഷ്ടോ ഗുഹു എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? ഉത്കൃഷ്ട ഗുഹു എന്നേ പറയാനുള്ളൂ. കാരണം ഗുഹു എന്ന് പറയുന്നത് പൂജനീയമായ സാധനമാണ്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും അതിനെ എങ്ങനെ പറയാവൂ? ഉത്കൃഷ്ട ഗുഹു. ഇത് പഴയ സംസ്കൃതം പറയണം. അന്ന് അത്ര വലിയ ബഹുമാനമൊന്നും ഇല്ലായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴത്തെ കാലത്താണ് ബഹുമാനം കൂടുതൽ വന്നത്. ഉത്കൃഷ്ട ഗൗഹു. അപ്പോൾ ഇവിടെ പങ്കാത് ഉദ്ധൃത എന്നാണ്. ഇവിടെ പൂജനീയ അർത്ഥമില്ല. ഉത്കൃഷ്ട ഗൗ, ഉത്കൃഷ്ട ഗൗ എന്നു. ഇനി പൂജനീയ അർത്ഥത്തിലാണെങ്കിൽ ഉത്കൃഷ്ട ഗൗ എന്ന് സമാസം ചെയ്യാം. അങ്ങനെ പറയണമെങ്കിൽ, അത് പൂജനീയമായ അവസരത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ പ്രയോഗിക്കാം ഉത്കൃഷ്ട ഗൗ. സമാസം ചെയ്യാം.